അധ്യായം 110. അന്നസുർ, മദീനയിൽ അവതരിച്ചത്. നസുർ എന്നാൽ സഹായം എന്നർത്ഥം. അള്ളാഹുവിന്റെ സഹായവും വിജയവും ലഭിച്ചാൽ ഏതുവിധത്തിൽ പ്രതികരിക്കണമെന്ന് ഈ അധ്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നുകിട്ടിയാൽ. ورأيت الناس يدخلون في دين الله أفواجا. ജനങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ. فسبح بحمد ربك واستغفر إنه كان توابا. നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.